അഭിമന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് പിതാവ് എൻ്റെ മൂത്ത സഹോദരനാണ്. എൻ്റെ മാതാവ് എന്നെ ഗർഭധരിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം ബെഥനി ആശ്രമത്തിൽ പ്രവേശിച്ചത്. വീട്ടുകാരും കൂട്ടുകാരും എല്ലാം അദ്ദേഹത്തിൻ്റെ ആശ്രമ പ്രവേശനത്തിന് തടസ്സമായിരുന്നു. അവരോട് അദ്ദേഹം പറയുകയുണ്ടായി, ദൈവം വീട്ടുകാരെയും നോക്കിക്കൊള്ളും, ഞാൻ തിരികെ വരുമ്പോൾ എന്നെ പോലൊരു ആൺകുഞ്ഞിനെ അമ്മയുടെ കൂടെ കാണും. എന്നെക്കുറിച്ചുള്ള ഈ പ്രവചനവും അദ്ദേഹത്തിൻ്റെ ജീവിതവുമാണ് ബെഥനിയിലെ എൻ്റെ സന്യാസ വൈദിക ജീവിതത്തിന് പ്രേരണയും പ്രചോദനവും നൽകുന്നത്. എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഈ മാതൃക എന്നെ ശക്തിപ്പെടുത്തി. മനുഷ്യനെ ശരീരവും ആത്മാവുള്ളവനായി ദൈവം സൃഷ്ടിച്ചുവെന്നും ഈ പൂർണ്ണ മനുഷ്യൻ്റെ സമഗ്ര വിമോചനമാണ് ഒരു പ്രേഷിതൻ്റെ ലക്ഷ്യമെന്നും വന്ദ്യപിതാവ് ജീവിതം വഴി ഉടനീളം സാക്ഷ്യപ്പെടുത്തി. ജാതി മത വർഗഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരുടെയും വിമോചനത്തിനായി സ്വയം മറന്ന് പ്രവർത്തിക്കുവാനും വന്ദ്യപിതാവ് ശ്രമിച്ചു. സ്വന്തം സഭയുടെ ഉത്കർഷത്തിനായി വിട്ടുവീഴ്ചയില്ലാതെ നിരന്തരം കഠിനാധ്വാനം ചെയ്തിരുന്ന വന്ദ്യപിതാവ് ഇതര സഭകളെയും മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൽ ഉത്സുകനായിരുന്നു. എല്ലാവരും ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്നും എല്ലാവരും ദൈവമക്കളാണെന്നും പഠിപ്പിച്ച തിരുമേനി സഹോദരങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ഒരുവനും ദൈവത്തിങ്കിലേക്ക് ഉയരുവാൻ സാധിക്കുകയില്ലെന്നും പഠിപ്പിച്ചിരുന്നു. സഭാമക്കൾ എവിടെയായിരുന്നാലും അവർ സഭയുമായി ഇഴുകി ജീവിക്കുന്നതിന് അദ്ദേഹം പ്രത്യേകം കരുതൽ എടുത്തിരുന്നുവെന്നതിൻ്റെ സാക്ഷ്യമാണ് ബാഹ്യ കേരളത്തിലും ബാഹ്യ ഭാരതത്തിലും അതിവേഗം വളരുന്ന മലങ്കര കത്തോലിക്ക സമൂഹങ്ങൾ. ബെഥനി സന്യാസിയായ വന്ദ്യപിതാവ് ബെഥനിയിലെ വിശുദ്ധരായ ലാസർ, മർത്താ, മറിയം എന്നിവരുടെ മാതൃകയനുസരിച്ച് നിരന്തരം പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും നിരതനായിരുന്നു. കഠിന പ്രയത്നത്താൽ ക്ഷീണിതനായി രാത്രിയിൽ അരമനയിൽ എത്തിച്ചേരുന്ന അഭിമന്യ പിതാവ് രാത്രിയാമങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അഭിമന്യ പിതാവിൻ്റെ കാഴ്ചപ്പാടുകളും വീക്ഷണവും സ്ഥായിയായി നിലനിർത്താനും സകലർക്കും പ്രേരകമാക്കാനും വേണ്ടി സ്ഥാപിതമായതാണ് ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് ഫൗണ്ടേഷൻ. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ തുടങ്ങി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സഹകരണത്തിൽ നിരാലംബരായ ആളുകൾക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഈ കർമ്മം ആരംഭിക്കുകയാണ്. സകലരുടെയും ആത്മീയവും ഭൗതികവുമായ അഭിവൃദ്ധിയെ ലക്ഷ്യം വെച്ച് ജീവിച്ച ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ ജീവിതം എവർക്കും ചൈതന്യമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ഒന്ന് രണ്ട് സംഭവങ്ങൾ. ഒന്ന്, എൻ്റെ പ്രിയ പിതാവ് സാധാരണക്കാരനായിരുന്നു എങ്കിലും വളരെ ഗാംഭീര്യമുള്ളൊരു മനുഷ്യനായിരുന്നു. ഒരു ഒന്നുകൊണ്ടും കുലുങ്ങാത്ത ഒരാളായിരുന്നു. ഞാൻ മാതാപിതാക്കന്മാരെ വിട്ട് സന്യാസി ജീവിതത്തിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അസാധാരണമായ വിധത്തിൽ എൻ്റെ പിതാവ് കണ്ണുനീരൊഴുക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ ആയുസ് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് കണ്ടത്. ഞാനപ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു, ഈശ്വര, ഈ കണ്ണുനീര് അവിടുന്ന് സ്വീകരിക്കണമേ, എൻ്റെ വഴിയിൽ അവിടുന്ന് എനിക്ക് മാർഗദർശനം നൽകണമേ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വത്സല പിതാവിൻ്റെ പ്രാർത്ഥനയും ത്യാഗവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു കൈമുതലായിരുന്നു. സ്വന്തം ജീവിതം കൊണ്ട് തന്നെ ആ കണ്ണുനീരിന് മറുപടി പറയാൻ പറ്റിയല്ലോ പിതാവിനെ. അതെ, അതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കുന്നതിനായിട്ടും എന്നാൽ കഴിവുള്ളത് ഞാൻ ചെയ്യുന്നു.